അടുത്തത് ഇതത്ര പ്രധാനപ്പെട്ടതല്ല. അടുത്ത പേജ് എന്റെ ഇടയ്ക്ക് വരുന്നൊന്നും ആദ്യം പ്രയോഗത്തിൽ വരുന്നതല്ല. പരിക്രേണേ സമ്പ്രദാനം അന്യതരസ്യം നിയതകാലം ഭൃത്യാ സ്വീകരണം പരിക്രേണം തസ്മിൻ സാധകതമം കാരകം സമ്പ്രദാന സ്വപ്നം വാസ്യാത് ശതേന ശതായ വാ പരിക്രീത. 44 43-ാമത്താണ് ദിവഹ കർമ്മച്ച. നാൽപ്പത്തി 42-ാണ് ഏത് സാധകതമം കരണം. അപ്പൊ കർണസഞ്ജയുടെ തുടർന്ന ഇവിടെ സമ്പ്രദാന സഞ്ജയ വിരിക്കുന്നു. സൂത്രത്തിൽ അന്യതരസ്യം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തുവരും? വികല്പം. അന്യതരസ്യം സംഹിതായാം എന്നാണ്. മറ്റ് വ്യാകരണ സംഹിതകളിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നാണ് സൂത്രം പറയുന്നത്. പരിക്രേണേ സമ്പ്രദാനം, അതാണ് ഈ സൂത്രം വിധിക്കുന്നത്. സമ്പ്രദാന സഞ്ജ വിധിക്കുന്നു. അന്യതരസ്യം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സമ്പ്രദാനം വിധിക്കുന്നത് സാധകതമത്തിനാണ്. സാധകതമം എന്താണ്? കരണം. അതുകൊണ്ട് ഇത് വരാത്ത പക്ഷത്തിൽ എന്തുവരും? കരണം. അതാണ് ശതേന ശതായവ പരിക്രീത. സമ്പ്രദാന സഞ്ജ വന്നപ്പോ എന്തായി? ശതം അല്ലെങ്കിൽ ശതായ അല്ലെങ്കിൽ കർണസഞ്ജ വരുമ്പോ എന്തുവരും? ശതേന പരിക്രീത. ശതേന പരിക്രീത, സഹസ്രേണ പരിക്രീത, സഹസ്രായ പരിക്രീത, ഇങ്ങനെയൊക്കെ വരും. ശതം എന്ന് പറയുന്നത് 100-ആണ്. 100 രൂപ കൊടുത്ത് വാങ്ങിയവൻ, ആരെയാണ് വാങ്ങിയിരിക്കുന്നത്? പരിക്രീതൻ, ഭൃത്യൻ. ഒരു ഭൃത്യന് 100 രൂപ കൊടുത്ത് വാങ്ങി. അതിനാണ് പരിക്രയണം എന്ന് പറയുന്നത്. ക്രയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം. കച്ചവടം എന്ന് വെച്ചാൽ അത് വില കൊടുത്ത് സാധനം വാങ്ങുക. അതിൽ പിന്നെ നിബന്ധനകളൊന്നുമില്ല. നമുക്കിഷ്ടപ്പെട്ടു, കാശ് കൊടുക്കുക, സാധനം വാങ്ങുക. ഇതങ്ങനെയല്ല. ഇവിടുത്തെ ഇതിന് നിബന്ധനയുണ്ട്. എന്താണ്? നിയതകാലം ഭൃത്യ സ്വീകരണം പരിക്രയണം. ഒരു നിശ്ചിത കാലത്തേക്ക് ഭൃത്യ, ഭൃതി എന്ന് പറഞ്ഞാൽ വേതനം, കൂലി കൊടുത്ത് സ്വീകരിക്കുക. ആരെ? ഭൃത്യനെ. ഇന്നത്തെ ലേബർ കോൺട്രാക്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഒരു വർഷത്തേക്ക് എടുക്കുക. പണ്ടും അങ്ങനെ ഉണ്ടായിരുന്ന ഇടപാട്. ജോലിക്ക് ഒരാളെ വേണം. അയാൾക്ക് പറയുന്നത്, ശരി, നീ 1 മാസത്തേക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് 100 രൂപ തന്നേക്കാം. ഇന്നും അതുപോലെയാണല്ലോ ചെയ്യുന്നത്. 1 മാസം ഇത്ര രൂപ ശമ്പളം. പണ്ടും അങ്ങനെയായിരുന്നു. അത് നിയതകാലം എന്ന് പറയുന്ന അതാണ്. ഇത് വെറും ക്രയമല്ല, വാങ്ങലല്ല. സാധനം വാങ്ങുമ്പോൾ നമുക്ക് കാലം, ഇത്ര കാലത്തേക്ക് ഞാൻ 100 രൂപ കൊടുത്ത് 1 കിലോ അരി വാങ്ങി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതങ്ങനെയല്ല, ഇത്ര കാലത്തേക്കെന്ന് പറയുന്നു. ഭൃത്യന് വാങ്ങുന്ന അതുപോലെയാണ്. 1 മാസം 3000 രൂപ ശമ്പളം, 1 മാസം പണിയെടുക്കണം എന്ന് പറയും പോലെ. അതാണ് നിയതകാലം എന്ന് വെച്ചാൽ എന്താണ്? നിശ്ചിതകാലം. ഭൃത്യാ സ്വീകരണം പരിക്രയണം. ഭൃത്തി എന്ന് പറഞ്ഞ വേതനം. വേതനം കൊടുത്ത് സ്വീകരിക്കുക. ആരെ? ഭൃത്യനെ. അതിനാണ് എന്ത് പറയുന്നത്? പരിക്രയണം. തസ്മിൻ സാധകതമം കാരകം. എന്തായാലും സാധകതമമായിരിക്കുന്ന കാരകം എന്ന് പറഞ്ഞാൽ എന്തായി? കരണം. കരണത്തിന്റെ സൂത്രം ഏതാണ്? സാധകതമം കരണം. അത് പൂർവ്വത്തിൽ നിങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിക്രയണത്തിൽ ഇത്ര രൂപയ്ക്ക് നീ ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് ഒരാളെ സ്വീകരിക്കുമ്പോൾ അതിൽ സാധകതമമായിരിക്കുന്ന കാരകം ഇവിടെ എന്താണ്? രൂപയാണ്. അതിന് ശതം രൂപയാണ് സാധകതമമായിരിക്കുന്നത്. അതിന് സമ്പ്രധാന സംജ്ഞ വന്നു. സമ്പ്രധാന സംജ്ഞ വന്നാൽ എന്തുവരും? ശതായ, അല്ലെങ്കിലോ കർണസംജ്ഞ വന്നിട്ട് ശതേന വാ പരിക്രീത ഭൃത്യ എന്ന് മനസ്സിലാക്കിക്കൊള്ളു. ക്രയണം എന്ന് വെച്ചാൽ വാങ്ങുക. ഇവിടെ പരിക്രയണം എന്ന് വെച്ചാലും വാങ്ങുക തന്നെ, പക്ഷേ നിബന്ധനയോടുകൂടി. ഒരു മാസം എനിക്ക് വേണ്ടി നീ ജോലി ചെയ്യണം, നിനക്ക് 100 രൂപ തരാം എന്നൊരു നിബന്ധനയിൽ വാങ്ങുന്നതുകൊണ്ടാണ് അതിനെ പരിക്രയണം എന്ന് പറയുന്നത്. അതിന് കാരണമായി ഉപയോഗിക്കുന്നത് പണമാണ്. അതുകൊണ്ട് അതിൽ ഇത് പണം തന്നെ വേണമെന്നില്ല. ധാന്യേന പരിക്രീത, അങ്ങനെയും പറയാം. ധാന്യം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. അതാണ് ഭൃതി വേദനാദി എന്ന് പറയുമ്പോൾ വേദനമോ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. അടുത്ത് വാർത്തികം. താദർഥ്യേ ചതുർത്ഥി വാച്യ മുക്തയെ ഹരിം ഭജതി തസ്മൈ ഇദം തദർത്ഥം തസ്യ ഭാവ താദർഥ്യം. താദർഥ്യത്തിൽ ചതുർത്ഥി. ചാതർഥ്യം എന്ന് പറഞ്ഞത് ഇവിടെ സംബന്ധത്തെയാണ്. താദർഥ്യം എന്ന് പറഞ്ഞ സംബന്ധമാണ്. ഉദാഹരണം നോക്കുക. യൂപായ ദാരു, കുണ്ടലായ ഹിരണ്യം. രന്ധനായ സ്ഥാരി, ആവഹനനായ ഉലൂഖലം. ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് ഇതിന് വരുന്നത്. യൂപായ ധാരു, ധാരു ധാരു എന്ന് വെച്ചാൽ എന്താണ്? മരം, തടി. യൂവ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാക്കുന്ന കുറ്റി. അപ്പോൾ അവിടെ പറയുകയാണ് യൂപായ ദാരു, യൂപത്തിന് വേണ്ടിയിട്ടാണ് ദാരു എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ പറയുന്നു കുണ്ടലായ ഹിരണ്യം. കുണ്ടലം എന്ന് പറയുന്ന ആഭരണത്തിന് വേണ്ടിയിട്ടാണ് ഹിരണ്യം. രന്ധനായ സ്ഥാലി, പാത്രം എന്ന് പറയുന്നത് കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള, ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രം. രന്ധനം, ശുദ്ധിയാക്കുക പാത്രം. ആ വഹനനായ ഇടിക്കുക, ഉലൂഖലം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ, ദാരുവും യൂപവും തമ്മിൽ ഉള്ള ബന്ധമാണ് ഉപകാര്യ ഉപകാരക ബന്ധം. ഉപകാര്യ ഉപകാരക ബന്ധം. അപ്പോ യൂപത്തിന് ഉപകാരകമായി എന്ത്? ഉപകാര്യമായി എന്ത്? ഉപകാര്യമാകുക എന്ന് പറയുന്ന പലതരത്തിലും വരാം. ഇവിടെ ഇപ്പോ ദാരുവിൽ നിന്ന് യൂപം ജന്യമായി, അതാണ് ഇവിടുത്തെ ഉപകാരി ഉപകാരക സംബന്ധം. ബ്രാഹ്മണായ ദധി എന്ന് പറയുന്നു. ബ്രാഹ്മണന് ദധി എന്ന് പറയുന്നിടത്ത് അവിടെ ഉപകാരി ഉപകാരക സംബന്ധം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉപകാരകമായി എന്ത്? ഉപകാര്യമായി. അവിടെ ദധി കൊണ്ട് ബ്രാഹ്മണൻ സംസ്കാരിയനായി എന്നാണ്. ബ്രാഹ്മണനൊരു സംസ്കാര വിശേഷമാണ്. അതാണ് ബ്രാഹ്മണായ ദധി എന്ന് പറയുന്നിടത്ത്. അപ്പൊ ആ ഉപകാരി ഉപകാരക സംബന്ധം എന്ന് പറയുന്ന പലതരത്തിൽ വരാം. ചിലയിടത്ത് ജന്യജനകഭാവമാവും, പ്രകൃതി വികൃതിഭാവം. ഇവിടെ തന്നെ വരാം. എന്താണ് പ്രകൃതി എന്ന് പറയുന്നതാണ് ഹിരണ്യം. അതിന്റെ വികൃതിയാണെന്ത്? കുണ്ഡലം. അപ്പോൾ അവിടെ പ്രകൃതി വികൃതി സംബന്ധം വന്നു. ഇങ്ങനെ പലതരത്തിൽ ഉള്ള സംബന്ധം. അതിനാണ് എന്ത് പറയുന്നത്? താദർഥ്യം എന്ന് പറയുന്നത്. തസ്മൈ ഇതം തദർത്ഥം തസ്യഭാവ താദർഥ്യം. ഭാവ എന്ന് പറയുമ്പോൾ സംബന്ധം. അപ്പോ ദാരു എന്തിനു വേണ്ടി? രൂപത്തിന് വേണ്ടി. അതാണ് തദർത്ഥം എന്ന് പറയുന്നത്. രൂപാർത്ഥം ആണെന്ത്? ദാരു. കുണ്ഡലാർത്ഥമാണെന്ത്? സുവർണം. അതാണ് തദർത്ഥം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒന്നിനു വേണ്ടി മറ്റൊന്ന്. അത് രണ്ടും തമ്മിലുള്ള ബന്ധം പലതരത്തിലും വരാം. അങ്ങനെ വരുമ്പം എന്ത് വരുന്നു? ഏതിനു വേണ്ടിയാണോ അത്, അതിൽ ചതുർത്ഥി വരും. തദർത്ഥത്തിൽ എന്തുവരും? ചതുർത്ഥി വരുന്നു. രൂപത്തിന് വേണ്ടി, അപ്പൊ രൂപത്തിൽ എന്തുവരും? ചതുർത്ഥി വരും. ഇവിടെ പറയുന്നു ഉദാഹരണം, മുക്തയെ ഹരിം ഭജതി. ഹരിഭജനം എന്ന് പറയുന്നത് മുക്തിയുടെ ജനകമാണ്. അപ്പൊ ഹരിഭജനം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും, മുക്തിയർത്ഥം. ഹരിഭജനം മുക്തിയർത്ഥം. അപ്പോ ഈ മുക്തി ശബ്ദത്തിൽ നിന്ന് വന്ന ചതുർത്ഥി പറയും താദർഥി ചതുർത്ഥി എന്ന് പറയും. ഭജനം മുക്തിയർത്ഥമാണ്. ആ അർത്ഥത്തെ കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ ചതുർത്ഥി വന്നു. ദാരു രൂപാർത്ഥമാണ്. ആ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി രൂപാർത്ഥം എന്ന് വെച്ചാൽ എന്താണോ? യുവത്തിന് വേണ്ടി. ഇവിടെ രണ്ടും തമ്മിൽ എന്താ സംബന്ധം? ഹരിഭജനം ജനകം, മുക്തി ജന്യം, ജന്യജനക സംബന്ധം. ബ്രാഹ്മണായ ദധി എന്ന് പറയുമ്പോഴത്തേക്ക് യാഗത്തിനും മറ്റും ദധി കൊണ്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ബ്രാഹ്മണൻ സംസ്കരിക്കപ്പെടും. അങ്ങനെ പിന്നെ സാധാരണ ലോകത്തിലാണെങ്കിൽ ബ്രാഹ്മണന് ദധി കൊടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മണന്റെ ദാഹവും വിശപ്പും എല്ലാം മാറും. അത് സംസ്കാരം. അങ്ങനെ പലതരത്തിലും വരാം. മുക്തയെ ഹരിം ഭജതി. ഹരിഭജനം മുക്തിക്ക് വേണ്ടി എന്ന് വരും. വൃത്തി എന്ന് വെച്ചാ വേദനം. വൃത്യന്മാരെ തന്നെ വേണമെന്നില്ല അല്ലെ? മൃഗങ്ങളെയൊക്കെ ആവാം. മനുഷ്യന്മാരെ തന്നെ വേണമെന്നുണ്ടോ വൃത്തി എന്ന് പറയുമ്പോ? വൃത്തി എന്ന് വെച്ചാ വേദന. കൂലി. കൂലിക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ഒരാളെ സ്വീകരിക്കുക. ഒരു അതല്ലേ പറഞ്ഞ ലേബർ കോൺട്രാക്ട് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഇത്ര രൂപയ്ക്ക് ഇത്ര എന്ന് പറഞ്ഞ് ഒരാളെ എടുക്കുക, കൂലിക്ക് എടുക്കുക. അങ്ങനെ വരുന്നിടത്താണ് ഇത് ഉപയോഗിക്കുന്നത്. മനുഷ്യനല്ലാതെ റോബോട്ടിനെ അങ്ങനെ ഉപയോഗിക്കാം. അതിന് കൂലിക്ക് എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. വാടകയല്ല ഇത് പറഞ്ഞല്ലോ. കൂലി കൊടുത്തെടുക്കുക, വാടക കൊടുത്തെടുക്കുന്നതല്ല. അവിടെ ഇത് പറ്റും. പരിക്രീത എന്ന് പറയുന്നതാണ്. അതിന് വേണമെങ്കിൽ വാടക എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അതല്ല. കൂലിക്കാളെ എടുക്കുന്നിടത്താണത്. കൃപി സമ്പദ്യമാനേച്ച. അടുത്ത് ഭക്തർ ജ്ഞാനായ കൽപ്പതേ സമ്പദ്യതേ ജായതേ. അതായത് ഇവിടെ കൃപ് ധാതുവാണ്. കൃപ് സാമർഥ്യർത്ഥത്തിലുള്ളതാണ്. പക്ഷെ അത് ആ ധാതുവിന്റെ അർത്ഥത്തിലുള്ള ഏത് ധാതുവിനെ ഉപയോഗിക്കാം? ഇപ്പൊ കൽപ്പതേ എന്ന് പറയുന്ന പോലെ തന്നെ ഭക്തൃജ്ഞാനായ സമ്പദ്ധ്യത സമ്പൂർണമുള്ള പദ് ധാതു ഉപയോഗിക്കാം. വാർത്തീയത്തിൽ ഒരു ധാതുവിനെ പറയുന്നുള്ളൂ, ഏതാണ്? കൃപ്പ്. കൃപ്പു സാമർഥ്യം എന്ന് പറയുന്ന ധാതു. പക്ഷെ അതിന് തന്നെ പല അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലുള്ള ഏത് ധാതു ഉപയോഗിക്കാം? ജായതേ ജനി പ്രാദുർഭാവേ ഭക്തൃജ്ഞാനായ ജായതേ. അപ്പോൾ വാർത്തീയത്തിൽ എന്താ പറയുന്നത്? കൃപി സമ്പദ്യമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ എളുപ്പത്തിലുള്ള അർത്ഥം എന്താണ്? പരിണമിക്കുക എന്നുള്ള അർത്ഥം. അതാണ് സമ്പദ്യമാനം. അല്ല, കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞാൽ അഭൂത പ്രാദുർഭാവം, മുമ്പില്ലാതിരുന്നത് പ്രാദുർഭവിക്കുക. ഇവിടെ പറയുന്നു ഭക്തി ജ്ഞാനായ കൽപ്പതേ എന്ന് പറയുന്നു. അപ്പൊ ഭക്തി ജ്ഞാനായ കൽപ്പതേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തി ജ്ഞാനമായി മാറുന്നു എന്നാണ്, പരിണമിക്കുന്നു എന്നാണ്. ഭക്തി കുറച്ചു കാലം ഭക്തി ഉണ്ടായിരുന്ന കുറച്ചു കാലം കഴിയുമ്പോൾ എന്താവും? ജ്ഞാനമായി മാറും. അങ്ങനെ വരുന്നിടത്താണ്. അപ്പോ ഇത് വരുന്നിടത്ത് ഭക്തി വേറെ ജ്ഞാനം വേറെ അങ്ങനെ ആയിരിക്കണം, നിബന്ധനകളുണ്ട്. പരസ്പര ഭേദമുണ്ടായിരിക്കണം. അഭൂത പ്രാദുർഭാവമായിരിക്കണം, മുമ്പില്ലാതിരുന്ന് പിന്നീട് പ്രാദുർഭവിക്കണം. അപ്പൊ ഭക്തി എന്ന് പറയുമ്പോൾ അപ്പൊ ജ്ഞാനമില്ല, ഭക്തി ഉണ്ടായിരുന്നു. ഭക്തി കുറച്ചു കാലം കഴിഞ്ഞാണ് എന്ത് വന്നത്? ജ്ഞാനം വന്നത്. അപ്പൊ ഭക്തി ജ്ഞാനായ കൽപ്പതേ എന്നോ സമ്പദ്ധ്യതേ പരിണമിക്കുന്നു, പ്രാദുർഭവിക്കുന്നു. ഭക്തി ജ്ഞാനമായി ജായതേ ആയിത്തീരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അത് കൃപ്പ് ധാതു ഉപയോഗിക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ആയിത്തീരുക എന്നുള്ള അർത്ഥം വരുന്ന ഏത് ധാതു ഉപയോഗിക്കാം, അങ്ങനെയായിരിക്കും. പക്ഷെ അത് അർത്ഥം ഇതായിരിക്കണം. ധാതു കൃപ്പ് തന്നെ വേണമെന്നില്ല. സമ്പൂർവ പദഗതവും സമ്പദ്ധ്യതയെ നമ്മുടെ ധാതു മാറി. പക്ഷേ ഏതാണ് അത് പിന്നെ വരുന്ന എവിടെയാണ്? ഏതാണോ അഭൂത പ്രാദുർഭാവം, ഏതിനാണോ സംഭവിക്കുന്നത്, അതിലായിരിക്കും എന്ത് വരുന്നത്? ചതുർത്ഥി സമ്പ്രദാനമല്ല, ചതുർത്ഥി വരുന്നു. താതർഥി ചതുർത്ഥി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ചതുർത്ഥി ഇങ്ങോട്ട് വരുന്നു. കൃപി സമ്പദ്യമാനേച്ച താതർഥി ചതുർത്ഥി വാച്യ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്ത്? കൃപി സമ്പദ്യമാനേച്ച എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ മാറ്റം വരുന്നിടത്ത് ഏതിലാണോ ആ മാറ്റം സംഭവിക്കുന്നത് അതിൽ ചതുർത്ഥി വരുന്നു. ഭക്തി ജ്ഞാനമായി മാറുന്നു, അപ്പൊ ജ്ഞാനത്തിൽ ചതുർത്ഥി വന്നു. അപ്പൊ ഇങ്ങനെയുള്ള രൂപം കാണുമ്പോൾ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലാണ്. മുമ്പ് ഭക്തി ഉണ്ടായിരുന്നു, ജ്ഞാനം ഉണ്ടായിരുന്നില്ല, പിന്നീട് ജ്ഞാനം ഉണ്ടായി, അങ്ങനെ ഉണ്ടായി വരുന്നതിൽ ചതുർത്ഥി ഉപയോഗിക്കുന്നു. ഭക്തി ജ്ഞാനായ കൽപ്പത എന്ന് പറഞ്ഞാൽ ഭക്തി ജ്ഞാനമായി പരിണമിക്കുന്നു എന്നർത്ഥം പറയാം. പരിണമതേ, അങ്ങനെ അർത്ഥം പറയാം. എന്താണ് എങ്ങനെ? കൃപ്പ് ധാതുവിന്റെ രൂപമാണ് എന്ത്? കൽപ്പത്തേ. അതാ ധാതുവിന്റെ രൂപം. പക്ഷെ അവിടെ ധാതു പറഞ്ഞെങ്കിലും കൃപ്പ് ധാതുവിനെയാണ് അവിടെ കൃപി എന്ന് കാണിച്ചിരിക്കുന്നത്, ആ ധാതുവിനെയാണ്. ആ ധാതു മാത്രമല്ല, ഇവിടെ സമ്പദ്യമാനം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഏത് ധാതുവിന്റെ യോഗത്തിലും ഏതിലാണോ ആ സമ്പത്തി പരിണാമം സംഭവിക്കുന്നത് അതിൽ ചതുർത്ഥി വരും. കൽപ്പ ധാതുവിന്റെ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കൽപ്പതേ. അത് വരണമെങ്കിൽ എന്ത് വേണം? ഒന്ന് മറ്റൊന്നായി മാറണം, രണ്ടും തമ്മിൽ ഭേദം ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ പ്രയോഗിക്കും, ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ്. ഭക്തിജ്ഞാനായ കൽപ്പത്തെ എന്ന് പറയുന്നു. ഭക്തി ജ്ഞാനം കൽപ്പത, അങ്ങനെയും പ്രയോഗിക്കും. പക്ഷെ അവിടെ എന്താ പ്രത്യേകത? ഭക്തി ജ്ഞാനം കൽപ്പത എന്ന് പറയുന്നിടത്ത് അവിടെ അഭേദമായി പ്രയോഗിച്ചിരിക്കുകയാണ്, ഭേദമില്ല. ഭക്തിജ്ഞാനം കൽപ്പത എന്ന് പറഞ്ഞാൽ എന്താണോ? ഭക്തി തന്നെ ജ്ഞാനം. ഭക്തി ജ്ഞാനമായി മാറുകയല്ല, ഭക്തി ജ്ഞാനമാകുന്നു എന്നാണ്. ഭക്തി ജ്ഞാനത്തെ അഭേദമായി പറഞ്ഞാൽ ഭക്തി ജ്ഞാനായ കൽപ്പത എന്നല്ല പറയുന്നത്, പിന്നെയോ ഭക്തി ജ്ഞാനം കൽപ്പത. ഭക്തി ജ്ഞാനമാണ് എന്നാണ്. ഭക്തിയെ ചിലർ ഭക്തി എന്ന് മാത്രമാണ് വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല, അത് ജ്ഞാനവുമാണ് എന്ന്. അപ്പൊ ഭക്തിയിൽ നിന്ന് അവിടെ ജ്ഞാനം പരിണമിച്ചുണ്ടായില്ല, മറിച്ച് ഭക്തി തന്നെ ജ്ഞാനം. അപ്പൊ ഭക്തിയും ജ്ഞാനവും വേറെ വേറെയാണ് എന്ന് ധരിക്കുന്നവരോട് പറയുകയാണ്, അങ്ങനെയല്ല, ഭക്തി ജ്ഞാനം കൽപ്പതി, ഭക്തി ജ്ഞാനം ആകുന്നു. ഇതിയുടെ ആവശ്യമില്ല, രണ്ടും അഭേദമായതുകൊണ്ട്, രണ്ടും ഒന്നായതുകൊണ്ട് ഇതിയുടെ ആവശ്യമില്ല. ഭക്തി ജ്ഞാനം ആകുന്നു എന്നാണ്. കൽപ്പത എന്ന് വെച്ചാൽ പരിണമിക്കുന്നു, അല്ലെങ്കിൽ അഭൂത പ്രാദുർഭാവം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം. പക്ഷെ അഭേദമായി പറയുമ്പോൾ പരിണമിക്കുന്നു എന്നർത്ഥം കിട്ടത്തില്ല, പിന്നെ എന്താണോ? ആകുന്നു എന്നുള്ള അർത്ഥം. സാമർഥ്യാർത്ഥം ഭക്തി ജ്ഞാനവും ഒരുപോലെ തന്നെ. പക്ഷെ അങ്ങനെയല്ല സാറിന് പ്രയോഗിക്കുന്നത്. പ്രയോഗിക്കുന്ന ഈ അർത്ഥത്തിൽ ഇങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, ഭക്തിയുടെ ജ്ഞാനായ കൽപ്പത ഇതുപോലെയാണ് പ്രയോഗിക്കുന്നത്. ആയുർവേദത്തിൽ പറയും യവാഗുഹു മൂത്രായ കൽപ്പത. യവാഗു എന്ന് പറഞ്ഞാൽ യവം കൊണ്ടുള്ള കഞ്ഞി, ബാർലി. ബാർലി വെള്ളം കുടിക്കുമല്ലോ ആയുർവേദ ഡോക്ടർമാരൊക്കെ, ബാർലി വെള്ളം കുടിപ്പിക്കും. യവാഗുഹു ഉച്ചാരായ കൽപ്പതേ, ശോധനയില്ലാത്തവർക്ക്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഉച്ചാരത്തിന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ മാറുന്ന. യവാഗുഹു ഉച്ചാരായ കൽപ്പതേ, അവിടെയൊക്കെ എന്താണ്? ഒന്ന് മറ്റൊന്നായി മാറുന്നു. ഉള്ളിൽ യവാഗു ചെന്നു കഴിഞ്ഞാൽ അത് ഉച്ചാരമായി മാറുന്നു. ഉച്ചാരത്തിന് മലമെന്നും അർത്ഥമുണ്ട്. അങ്ങനെ പരിണമിക്കുന്നു, മൂത്രമായി മാറുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. എങ്ങനെ? അത് കഴിക്കാം, നമ്മളറിയാൻ വയ്യാത്തതുകൊണ്ട് അത് കളയുന്നത്. അത് ധാന്യമല്ലേ, വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ അല്ലേ, അത് മാറ്റണം. കഞ്ഞിയാണത്. യവാഗു ബാർലിയാണെന്ന് പറയുന്നു, ചിലത് പറയുന്നു അല്ല, വേറെ ഒരു സാധനമാണ്. പഴയകാലത്ത് കൂടുതലും അരിയേക്കാൾ കൂടുതലും പറയുന്നത് യവാഗുവിനെ കുറിച്ചാണ്, യവത്തിന്റെ കഞ്ഞിയെ കുറിച്ചാണ് പറയുന്നത്. ഉത്പാദേന ജ്ഞാപിതേച്ച വാതായ കപിലാ വിദ്യുത്. അതായത് പഴയകാലത്തും ഇന്നത്തെ കാലത്തും ഒരു മാറ്റമില്ലാത്തതാണെന്ത്? ശാസ്ത്രം വളരെയൊക്കെ പുരോഗമിച്ചിട്ട് ഒരു മാറ്റമില്ലാത്ത ഒന്നാണ് അല്ല, കാലാവസ്ഥാ പ്രവചനം. ഒരു മാറ്റമില്ല. ഇപ്പം വലിയ മഴയായിരിക്കും എന്ന് പറഞ്ഞ് രണ്ട് ദിവസം സ്കൂളിന് അവധി കൊടുത്തു, രണ്ടു ദിവസവും മഴ പെയ്തില്ല. സാറ്റലൈറ്റും എന്തെല്ലാം സാധനമുണ്ട്, പക്ഷെ എന്തെങ്കിലും കാര്യമുണ്ടോ? മഴ പെയ്യാതിരുന്നപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച്. ഉത്പാദം എന്ന് പറഞ്ഞാൽ അശുഭ സൂചക ഭൂതവികാരം, അശുഭത്തെ സൂചിപ്പിക്കുന്ന ഭൂതവികാരം, ഭൂതങ്ങളുടെ വികാരം. ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിരിക്കുന്ന ഭൂതമല്ല, പുറമേയുള്ള ഭൂതങ്ങൾ. ഇവിടുത്തെ ഭൂതം എന്ന് പറയുന്നത് എന്താണ്? വിദ്യുത്. വിദ്യുത് എന്ന് പറഞ്ഞാൽ മിന്നൽ ആകാശത്ത്. അപ്പോ പഴയകാലത്ത് കാലാവസ്ഥ പ്രവചനം നടത്തിയിരുന്നത് മിന്നലിനെ നോക്കിയിട്ടാണ്. പറയുന്നു കപില വിദ്യുത് വാതായ എന്നാണ്. വിദ്യുത് കപിലവർണ്ണത്തിൽ കാണുകയാണെങ്കിൽ ചാരനിറം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം വാദം കൊടുങ്കാറ്റുണ്ടാവുമെന്ന് മനസ്സിലായിക്കോണം. കൊടുങ്കാറ്റ്, തണ്ടർസ്റ്റോം, പിടിയും ഇതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മിന്നലിന് നോക്കുമ്പോൾ കാണാം, ഇതുവരെ അത് നോക്കാത്തതുകൊണ്ടാണ് അത്. പെട്ടെന്ന് നോക്കണം, കണ്ണടഞ്ഞു പോകരുത്. മിന്നൽ എന്ന് പറയുന്ന ഒരു ക്ഷണമേ ഉള്ളൂ. പക്ഷെ അത് മിന്നുന്നത് കപില വർണ്ണത്തിലാണെങ്കിൽ മനസ്സിലായിക്കൊണ്ട് എന്താണ്? വാതായ കപില വിദ്യുത് എന്ന്. അപ്പൊ ഇവിടുത്തെ ഉത്പാദം ഏതാണ്? വിദ്യുത്താണ് ഉത്പാദേന ജ്ഞാപ്യതമായത്. എന്താണ് വാതം? അശുഭ സൂചകമായ ആ പദാർത്ഥ വികാരമാണ് ഇവിടെ എന്ത്? കപിലാവിദ്യുത്. വിദ്യത്തിനൊരു വികാരം വന്നെന്താണ്? അത് കപിലവർണ്ണത്തിലായി. അത് അശുഭത്തെ സൂചിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ കൊടുങ്കാറ്റെന്ന് പറയുന്നത് ശുഭമല്ലല്ലോ. ഇപ്പൊ പഴയകാലത്ത് ഇങ്ങനെയാണ് കാലാവസ്ഥ പ്രവചനം നടത്തിയിരുന്നത്, ഇന്നത്തെ പോലെ തന്നെ. അതിന് മാത്രമേ ശാസ്ത്രത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയുള്ളൂ. ആതപായ അതിലോഹിനി, തീർന്നില്ല അതിലോഹിനി. നല്ല ചുവപ്പ് നിറത്തിലാണ് വരികയാണെങ്കിൽ മനസ്സിലായിക്കോണം, മിന്നൽ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലായിക്കോണം അടുത്തിന് വരാൻ പോകുന്നത് കടുത്ത ചൂടാണ്, മഴ പെയ്യത്തില്ല. അതും പഴയകാലത്തെ പണ്ടത്തെ സയൻസാണ്. ആതപായ അതിലോഹിനി, കടുത്ത ചുവപ്പ് നിറത്തിൽ വരും. അതിനും മിന്നലിൽ വരുമ്പോൾ നോക്കണം, എല്ലാം കൃത്യമായി അറിയാൻ പറ്റും. എന്താ നാളെ സംഭവിക്കാൻ പോകുന്നു? മഴ പെയ്യുമോ ഇല്ലയോ? കൊടുങ്കാറ്റാണോ വരുന്നത്? പീത വർഷായ വിജ്ഞേയ, പീതവർണ്ണത്തിലാണ്, മഞ്ഞ നിറത്തിലാണ് വിദ്യുതെങ്കിൽ എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്നത്? മഴ. പീത വർഷായ വിജ്ഞേയ ദുർഭിക്ഷായ സിതാ ഭവേ. സിത എന്ന് പറഞ്ഞ വെളുത്ത നിറത്തിലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? ദുർഭിക്ഷം എന്ന് പറഞ്ഞാൽ ക്ഷാമമായിരിക്കും, ദാരിദ്ര്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം വരും, കൊടുങ്കാറ്റും വേമാരിയും എല്ലാം കൂടെ വരുമെന്നാണ് എന്റെ അർത്ഥം. ദുർഭിക്ഷം ഉണ്ടാവും. ദുർഭിക്ഷായ സിതാ ഭവേത്, വിദ്യുത് സിതാ ഭവേത്, വിദ്യുത് പീത ഭവേത്, വിദ്യുത് അതിലോഹിനി ഭവേത്, വിദ്യുത് വാതായ ഭവേത്. ഇതാണ് പണ്ടത്തെ ശാസ്ത്രം. ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്ന ഇതാണ് ഉത്പാദം കൊണ്ട് ജ്ഞാപിതമാകുന്ന അശുഭ സൂചകമായ ശബ്ദം കൊണ്ട് ജ്ഞാപിതമാകുന്ന ഏതോ ഏതിനെയാണോ ബോധിപ്പിക്കുന്നത് അവിടെ ചതുരാണ് വാതായ ആതപായ വർഷായ ദുർഭിക്ഷായ എല്ലായിടത്തും ചതുർത്ഥി വരുന്ന അങ്ങനെയാണ്. അടുത്തൊരു വാർത്തയും കൂടെയുണ്ട്, ഹിതയോഗേച്ച. ഹിതശബ്ദത്തിന്റെ യോഗത്തിൽ ചതുർത്ഥി വരുന്നു. ഹിത ശബ്ദത്തിന്റെ അന്യം. യോഗം എന്ന് വെച്ചാൽ അന്യം. ഏതിനോടാണോ അന്യം വരുന്ന അതിന് അതില് ബ്രാഹ്മണായ ഹിതം. ഹിതശബ്ദത്തിന്റെ യോഗം എവിടെ വന്നു? ബ്രാഹ്മണായ ഹിതം. ഗോഭ്യോ ഹിതം, ഗോക്കൾക്ക് ഹിതമായി. ഇവിടെ തന്നെ ഒന്നുകൂടെ ഉണ്ട്, സുഖയോഗേച്ച എന്നുകൂടെ ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ ഹിതം എന്ന് പറയുന്നുണ്ട്. സുഖം ഇവിടെ എടുക്കാം, വ്യാഖ്യാനത്തിലുണ്ട്. സുഖയോഗേച്ച, സുഖശബ്ദത്തിന്റെ യോഗത്തിൽ എന്തുവരും? ചതുർത്ഥി വരും. അപ്പൊ ബ്രാഹ്മണായ സുഖം, ഗോഭ്യോ സുഖം. അപ്പൊ ഹിതയോഗം എന്നുള്ളതുപോലെ തന്നെ സുഖശബ്ദത്തിന്റെ യോഗത്തിലും ചതുർത്ഥി വരും. അതാണ് ബ്രാഹ്മണായ ഹിതം, ബ്രാഹ്മണായ സുഖം, ഗോഭ്യോ ഹിതം, ഗോഭ്യോ സുഖം എന്നെല്ലാം വരുന്നു. ഇതെല്ലാം ഉപപദ വിഭക്തികളാണ്. അടുത്ത് ക്രിയാർത്ഥ ഉപപദസ്യ കർമ്മണി സ്ഥാനിനഃ. ക്രിയാർത്ഥ ക്രിയാ ഉപപദം യസ്യ തസ്യ സ്ഥാനിനഃ അപ്രവിദ്യമാനസ്യ തുമ്നഃ കർമ്മണി ചതുർത്ഥി സ്യാത് ഫലേഭ്യോ യാദി ഫലാനി ആഹർത്തും യാദി ഇത്യർത്ഥഃ. നമസ്കുർമോ നൃസിംഹായ നൃസിംഹം അനുകൂലയിതും ഇത്യർത്ഥഃ. ഏവം സ്വയംഭുവേ നമസ്കൃത്യ ഇത്യാദൌ അപി. ഇവിടെ നോക്കുക, ഫലാനി ആഹർത്തും യാദി. ഫലാനി ആഹർത്തും യാദി. ഇപ്പൊ യാദി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മുഖ്യമായ ക്രിയ. യാദി എന്ന് പറഞ്ഞാൽ എന്താണ്? യാ പ്രാപണേ എന്നുവെച്ചാൽ സഞ്ചരിക്കുക, പോകുക എന്നുള്ള അർത്ഥം. പോകുന്നു. ഭിക്ഷു ഫലാനി ആഹർത്തും യാതി. ഭിക്ഷു ഫലങ്ങളെ ആഹരിക്കുന്നതിന് പോകുന്നു. ആഹരിക്കുക എന്ന് പറഞ്ഞാൽ സംഭരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, ഭക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടർത്ഥവും പറയാം. ആഹാരം ഉപസർഗേണ ധത്വർത്തോ ബലാദ് അന്യത്ര നീയതേ. ബാക്കി പ്രഹാര ആഹാര സംഹാര നിഹാര പരിഹാരവത്. പ്രഹാര ആഹാര സംഹാര നിഹാര പരിഹാര. ഹൃഞ്ഞ ധാതു ഉപസർഗം വരുമ്പോ അർത്ഥം മാറി മാറി വരുന്നു. അതിനാണ് പറയുന്നത് ഉപസർഗേണ ധത്വർത്തോ ബലാദ് അന്യത്ര നീയത്. ധാത്വർത്ഥം ഹരിഞ്ഞ് ഹരണേ, ഹരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഉപസർഗം വരുമ്പോൾ ബലാൽ അർത്ഥം മാറുന്നു. അന്യത്ര നീയത, അന്യസ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഉപസർഗേണ നീയത, ഉപസർഗത്താൽ ധാത്വർത്ഥം മാറുന്നു. പ്രഹാര ആഹാര സംഹാര നീഹാര പരിഹാരപദം. അല്ലെങ്കിൽ പ്രഹാര ആഹാര സംഹാര നീഹാര പരിഹാരപദം. അപ്പോ ഇവിടെ ഒരു ക്രിയയുണ്ട്. എന്താണ്? യാതി പോകുന്നു, ഭിക്ഷു പോകുന്നു. മറ്റൊരു ക്രിയ അവിടെ ഉണ്ട്. എന്താണ്? ആഹർത്തും ആഹരിക്കുന്നതിന് രണ്ടാമത്തെ ക്രിയ. രണ്ടാമത്തെ ക്രിയയാണ് എന്ത്? ആഹരിക്കുന്നതിന്. അപ്പൊ ആദ്യത്തെ ക്രിയ, അതായത് മുഖ്യക്രിയയും ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പോകുന്നത് ആഹരിക്കുന്നതിന് വേണ്ടിയാണ്. യാത്ര എന്ന് പറയുന്നത് ഫല ആഹരണത്തിന് വേണ്ടിയാണ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ആഹരിക്കുന്നു, എന്തിനെ ആഹരിക്കുന്നു? ഫലത്തെ. അപ്പൊ ഫലം ഇവിടെ എന്തായി? കർമ്മമായി. അതുകൊണ്ട് ഏ സൂത്രം പ്രവർത്തിച്ചൂടെ? കർമ്മണി ദ്വിതീയ. അതാണ് ഫലാനി ആഹർത്തും യാതി. ഈ ആഹർത്തും എന്ന് പറയുന്നതിനാണ് തുമുൻ അന്തം എന്ന് പറയുന്നത്. തുമുൻ പുറത്തേയും വിധിക്കും. തുമുൻ നുലവ് ക്രിയായാം ക്രിയാർത്ഥായാം. ക്രിയാർത്ഥക്രിയുള്ളപ്പോഴാണ് തുമുന്നിനെ വിധിക്കുന്നത്. ഒരു ക്രിയയ്ക്ക് വേണ്ടിയുള്ള മറ്റൊരു ക്രിയ ഉള്ളപ്പോൾ. ഇവിടെ ആഹരണം എന്ന് പറയുന്ന ക്രിയയ്ക്ക് വേണ്ടിയാണ് യാനക്രിയ. മനസ്സിലായോ? ആഹരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്ത് പോകുന്നത്? ആഹരിക്കുക എന്ന് പറയുന്നത് ഭവിഷ്യതർത്ഥത്തിനുമായിരിക്കും. ഇപ്പൊ പോകുന്നതിന് പിന്നീട് ആഹരിക്കാൻ പോയി സംഗതിയൊക്കെ സംഘടിപ്പിക്കണം. അപ്പോ ഇവിടെ ഒരു ക്രിയാർത്ഥക്രിയയുണ്ട്. അതേതാണ്? ഏതാണ്? എനിക്കറിയാം, മൂന്നോണ ചോദിച്ചാൽ തിരിയും. അതായത് ക്രിയാർത്ഥക്രിയ, ഒരു ക്രിയയ്ക്ക് വേണ്ടിയുള്ള മറ്റൊരു ക്രിയ. അപ്പോൾ ഒരു ക്രിയയ്ക്ക് വേണ്ടി ഇവിടെ വേറൊരു ക്രിയ സംഭവിക്കുന്നു. ഏത് ക്രിയയ്ക്ക് വേണ്ടി? അപ്പോ ക്രിയയ്ക്ക് വേണ്ടിയുള്ള ക്രിയ ഏതായി? യാതി. ഒരു സംശയവും വേണ്ട. അങ്ങനെ വരുന്നിടത്താണ് തുമുൻ പ്രയോഗിക്കുന്നത്. ഭോക്തം വ്രജതി, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോകുന്നു. പഠിതം ഗച്ഛതി, പഠിക്കുന്നതിന് വേണ്ടി പോകുന്നു. അവിടെ ആഹർത്തും പഠിതും ഏത് ധാതുവിനത് ഉപയോഗിക്കാം? ഗന്ധം, പഠിതും, ദ്രഷ്ടും, ഇത് അവ്യയമാണ്. ഇത് നമ്മളൊരു സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ് അവ്യപ്രകരണത്തിലൊരു സൂത്രം പഠിച്ച്? ആ ഒരു സൂത്രമേ പഠിച്ചിട്ടുള്ളൂ. അവ്യസജ്ഞ വിധിക്കുന്ന സൂത്രം പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവ്യാദാപ്സ് പക, അവിടെ ആകെ ഓർമ്മയുള്ള ഒരു സൂത്രമേ ഉള്ളൂ. അത് എന്തിനു വേണ്ടി എന്നുള്ളത് അറിയത്തുമില്ല. കൃന്മേ ജന്ത കൃത് യോ മാന്ത ഏത് ജന്ത. ഇത് ആഹർത്തം എന്ന് പറയുന്ന കൃത് പ്രത്യാന്തമാണ്, കൃദന്തമാണ്, മാന്തമാണ്, മകാരാന്തമാണ്, തുമുന്നന്തമാണ്. അപ്പോ അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. ഇപ്പൊ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ദോഷമൊന്നുമുള്ള കാര്യമില്ല. എന്നാലും അറിയേണ്ട അതാണ്, അറിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ആഹർത്തം എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കുക. ഇവിടെ അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിയാർത്ഥക്രിയ ഏതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അതിൻ്റെ ആവശ്യം അതാണ്. ഏതാണ്? യാതി. അപ്പോ ഏത് ക്രിയയ്ക്ക് വേണ്ടിയാണ്? ആഹരണ. ഇത് രണ്ടും അറിഞ്ഞിരിക്കുന്നു. പിന്നെ ആഹരണക്രിയയുടെ കർമ്മം ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതാണ് ഫലം? ഇത്രയാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്രിയാർത്ഥ ക്രിയ ഉപപദമായിരിക്കണം. ഉപപദം എന്ന് വെച്ചാൽ ഉപ ഉച്ചാരിതം പദം ഉപപദം. ഉപ ഉച്ചാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപ ഉച്ചാരിതം പദം. സമീപത്തിൽ ഉച്ചരിക്കപ്പെട്ട പദത്തെയാണ് എന്ത് പറയുന്നത്? ഉപപദം. ഉപ ഉച്ചാരിതം പദം ഉപപദം, സമീപത്തിൽ ഉച്ചരിച്ച പദം, അത് ഉപപദം. അപ്പോൾ ക്രിയാർത്ഥക്രിയ ഉപപദമായിരിക്കുന്നത് ഏതിനാണോ അതാണ് ക്രിയാർത്ഥ ഉപപദം. ക്രിയാർത്ഥ എന്ന് പറഞ്ഞാൽ ക്രിയ, അർത്ഥ പ്രയോജനം യസ്യാഹ ക്രിയായാഹ സാ ക്രിയ ക്രിയാർത്ഥക്രിയ. മനസ്സിലായോ? ക്രിയ ഒരു ക്രിയ, അർത്ഥ എന്ന് വെച്ചാൽ പ്രയോജനം. ഒരു ക്രിയ പ്രയോജനമായിരിക്കുന്നത് മറ്റേതൊരു ക്രിയക്കാണ്. ഏതൊരു ക്രിയക്കാണോ അന്യക്രിയ പ്രയോജനമായിരിക്കുന്നത്, ആ ക്രിയ എന്ത് പറയും? ക്രിയാർത്ഥക്രിയ എന്ന് പറയും. ഇവിടെ യാനക്രിയ, അതാണ് ക്രിയാർത്ഥക്രിയ. എന്തുകൊണ്ട്? അത് എന്റെ പ്രയോജനം മറ്റൊരു ക്രിയയാണ്. ഏത് ക്രിയ? ആഹരണം. ഇപ്പൊ സൂത്രത്തിൽ ക്രിയാർത്ഥ ഉപപദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിയാർത്ഥക്രിയ ഉപപദം എന്നാണ്. ക്രിയാർത്ഥ ഉപപദം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ക്രിയാർത്ഥക്രിയ ഉപപദം എന്ന് വെച്ചാൽ ക്രിയ പ്രയോജനമായിരിക്കുന്ന മറ്റൊരു ക്രിയ. ആഹരണം എന്ന ക്രിയ പ്രയോജനമായിരിക്കുന്ന യാനക്രിയ. ആ യാനക്രിയാണ് എന്ത് പറയുന്നത്? ക്രിയാർത്ഥക്രിയ. ആ ക്രിയാർത്ഥക്രിയ ഉപപദമായിരിക്കണം എന്നുവെച്ചാൽ സമീപത്തിൽ ഉച്ചരിച്ചിരിക്കണം. എവിടെ നോക്കുക? ഫലേഭ്യോ യാതി. ഇനി അവിടെ നോക്കിയിട്ടുണ്ട്, ഫലേഭ്യോ യാതി. അവിടെ യാനക്രിയ എന്ന് പറയുന്നതാണ് ക്രിയാർത്ഥക്രിയ. അത് സമീപത്തിൽ ഉച്ചരിച്ചിരിക്കുന്നു. ഏതിന്റെ സമീപത്തിൽ? ഫലേഭ്യം എന്നുള്ളതിന്റെ സമീപത്തിലാണ് നമ്മൾ കാണുമ്പോൾ. പക്ഷെ നമ്മൾ കാണാത്ത ഒന്നിന്റെ സമീപത്തിൽ അത് ഉച്ചരിച്ചിരിക്കുന്നു. ആഹർത്തും. ആഹർത്തം എന്ന് പറയുന്നത് ഫലേഭ്യോ യാതി എന്ന് പറയുന്നിടത്ത് ഉണ്ട്. പക്ഷെ അവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷെ അതവിടെ സ്ഥാനിയാണ്. സ്ഥാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രയോഗിക്കാതിരിക്കുക. അതിനൊരു സ്ഥാനി എന്ന് പറയുന്നു. സ്ഥാനം പ്രസംഗ, അതവിടെ പ്രസക്തമാണ്. പക്ഷെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവിടെ ആഹർത്തും എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. പക്ഷെ അത് പ്രയോഗിച്ചിട്ടില്ല. അതിന്റെ ഉപപദമാണ് ഏത്? യാതി. അതാണ് ഇനി അതിന്റെ വൃത്തി നോക്കുക. ക്രിയാർത്ഥ ക്രിയാബോധം യസ്യ. ക്രിയാർത്ഥക്രിയ ഉപപദമായിരിക്കുന്ന ഏതിനാണോ, ഇവിടുത്തെ ക്രിയാർത്ഥക്രിയ ഏതാണ്? യാതി. അത് ഉപപദമായിരിക്കുന്ന ഏതിന്? തസ്യ സ്ഥാനിനഹ അപ്രയുജ്യമാനസ്യ തുമനഹ. അത് ഏതിനാണ് ഉപപദമായിരിക്കുന്നത്? സ്ഥാനിനഹ. സ്ഥാനിനഹ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? അപ്രയുജ്യമാനസ്യ, പ്രയോഗിക്കാത്തത്. പ്രയോഗിക്കാത്ത ഏതാണ് ഇവിടെ? തുമൻ എന്ന് വെച്ചാൽ തുമന്നന്തം. അത് പ്രയോഗിച്ചിട്ടില്ല. ഇനി ഫലേഭ്യം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. തസ്യ തുമനഹ കർമ്മണി, ആ തുമന്നന്തത്തിന്റെ കർമ്മമാണ്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം മറ്റേ ഉദാഹരണം മനസ്സിലാക്കാൻ പറഞ്ഞു. തുമന്നന്തത്തിന്റെ കർമ്മമാണ്. അതിലെന്തു വരും? ചതുർത്ഥീസ്യ. അതിൽ ചതുർത്ഥി വരുന്നു. മനസ്സിലായോ? ഇവിടെ എന്തൊക്കെ കാര്യം പറഞ്ഞിരിക്കുന്നു? ഒന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിയാർത്ഥക്രിയ ഉപപദമായിരിക്കണം യാതി. അത് ഏതിനായിരിക്കണം? ഇവിടെ പ്രയോഗിക്കാത്ത എന്നാൽ അർത്ഥം മനസ്സിലാക്കിയ തുമിന്നന്തമായ ഒരു ശബ്ദത്തിനായിരിക്കണം. അതേതാണ്? ഫലേഭ്യ വ്യാധി എന്ന് പറയുന്നിടത്ത് അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അർത്ഥം അറിയാം. എന്താണ് ആഹർത്തും? ഇനി അതിന്റെ കർമ്മം ഏതെന്ന് നോക്കണം. ഏതാണ് ഫലം? അതിൽ ചതുർത്ഥി വിധിച്ചിരിക്കുന്നു. അതാണ് ഫലേഭ്യോ യാതി. ഈ ഫലേഭ്യോ യാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂത്രമാണ് അവിടെ പ്രവർത്തിച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിനു വേണ്ടിയിട്ടാണ് അടുത്തു പറഞ്ഞത് ഫലാനി ആഹർത്തും യാതി. ഇതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. ഫലാനി ആഹർത്തും യാതി എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാണ്. ഇത് സാറിന് മലയാളികളുടെ ഒരു സ്വഭാവമാണ്. വൈകുന്നേരം നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ ചോദിക്കും, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കും. ഈ വരുന്നവന് അതറിയേണ്ട വല്ല ആവശ്യമുണ്ട്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരാവശ്യമില്ല, പ്രത്യേകിച്ച് ഒന്നിനും പോകുന്നുമില്ല. എന്നാലും ചോദിക്കും, എന്താണോ, എങ്ങോട്ട് പോകുന്നു എന്ന്. അപ്പോൾ എന്താ പറയുന്നത്? ചന്തയ്ക്ക് പോകുന്നു. ചന്തയ്ക്ക് പോകുന്നു എന്ന് വെച്ചാൽ എന്താ? ചന്തയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നു എന്ന് പറയും പോലെയാണ്. എവിടെ പോകുന്നു? സ്കൂളിൽ പോകുന്നു. എന്തിന്? പഠിക്കാൻ ആയിട്ട് സ്കൂളിൽ പോകുന്നു എന്നൊക്കെ പറയും പോലെയാണ്. ഫലേഭ്യോ യാതി പറയുന്നു. ഫലത്തിന് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫലം സംഭരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഫലം തിന്നാൻ പോകുന്നു, അല്ലെങ്കിൽ ഫലം കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഫലം വില കൊടുത്ത് വാങ്ങാൻ പോകുന്നു, പലതുമാകാം. പക്ഷെ ആ ഇടയ്ക്ക് വരുന്ന കാര്യം പറയണമെന്നില്ല, മറിച്ച് എന്തു പറയും? ഫലത്തിന് വേണ്ടി പോകുന്നു. അപ്പൊ ഇവിടെ ഇടയ്ക്കൊരു ക്രിയയുണ്ട്, അത് പറയാറില്ല. ആ ക്രിയയുടെ കർമ്മമാണ് വാസ്തവത്തിൽ നമ്മൾ പറയുന്നത്. ഫലം എന്തിനു വേണ്ടി? തിന്നാനാണോ, കാണാനാണോ, അതോ പറിച്ചെടുക്കാനാണോ, എന്തിനുമാകാം. അതാണ് തുമ്മിനന്ദത്തിൽ പ്രയോഗിക്കുന്നത്, അതിനു വേണ്ടി. തുമ്മിൻ അങ്ങനെയാണ്, ഭോക്തം പ്രജതി, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോകുന്നു. ദ്രഷ്ടം യാതി, അത് സിനിമ കാണുന്നതിന് വേണ്ടി പോകുന്നു. സിനിമയ്ക്ക് പോകുന്നു എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? സിനിമ കാണുന്നതിന് വേണ്ടി പോകുന്നു. അങ്ങനെ ഉള്ളിടത്താണിത് പ്രയോഗിക്കുന്നത്. അപ്പോ ഫലേഭ്യോ യാതി എന്ന് പറയുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം ഫലം കാണുന്നതിന് വേണ്ടി പോകുന്നു, തിന്നുന്നതിന് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ അതിനെ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നതിന് വേണ്ടി പോകുന്നു. അവിടെ തുമ്മിനന്ദമായ അതിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു തുമ്മിനന്ദത്തിന്റെ ക്രിയയുടെ പ്രയോഗമുണ്ട്, പക്ഷെ അത് പ്രയോഗിച്ചിട്ടില്ല. അതിന്റെ കർമ്മമായിരിക്കും ഫലം. അതിന് ചേർത്തി വന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫലത്തിന് വേണ്ടി പോകുന്നു, ഫലം കഴിക്കുന്നതിന് വേണ്ടി പോകുന്നു എന്നർത്ഥം. ഇത് ധാരാളം ഉപയോഗിക്കുന്നതാണ് ചതുർത്ഥി. അങ്ങനെ വരുന്നിടത്ത് ഒന്ന് ചിന്തിക്കണം, ഫലേഭ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാണുന്നതിനോ തിന്നുന്നതിനോ എന്തിനെങ്കിലും വേണ്ടിയായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു ക്രിയ അവിടെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫലം ശരിക്കും ആ ക്രിയയുടെ കർമ്മമാണ്. അത് വിശദീകരിച്ചാണ് എന്ത്? ഫലാനി അഹർത്തും യാതി എന്ന് പറയും. ഇപ്പോൾ ക്രിയാർത്ഥ ക്രിയാ ഉപപദം യസ്യ, ക്രിയാർത്ഥക്രിയാ ഉപപദമായിരിക്കുന്ന, ക്രിയാർത്ഥക്രിയ എന്ന് പറയുന്നത് യാതി, അത് ഉപപദമായിരിക്കുന്ന ഏതിനാണ്? ആഹർത്തും. അതാണ് സ്ഥാനിനഹ. സ്ഥാനിയുടെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് അപ്രവിജ്യമാനസ്യ. അതെങ്ങനെയുള്ള ശബ്ദം എന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്? തുമിനഹ. അതിന്റെ കർമ്മമാണ് എന്ത്? ഫലം. അതിൽ ചതുർത്ഥി സ്യാത്, അതിൽ ചതുർത്ഥി വരുന്നു. അത് ശരിക്കും മനസ്സിലാക്കും, ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്.